എന്താണ് ബ്രഹ്മൻ പ്ലസ് മായ ഈസ് കോൾഡ് ഈശ്വരൻ? അതാണ് ബ്രഹ്മൻ എന്ന് വിളിക്കുന്ന നിർവികാരമായിട്ടുള്ള ബ്രഹ്മനെ ബ്രഹ്മൻ, അതോടെ മായ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ. ആ മായ മാറ്റിക്കഴിഞ്ഞാൽ ബ്രഹ്മം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അദ്വൈതികൾ ഈശ്വരൻ എല്ലാരും ഇങ്ങനെയല്ല പറയുന്നു. അദ്വൈതികളുടെ ഇപ്പൊ ഗുരു പറയുന്നത് അനുസരിച്ച് എല്ലോ മായയും മായാവിയും മായാവിനോദനം എന്നൊക്കെ പറയുമ്പോ ഇതാ പറയുന്നത്, ഈ സത്യം ജ്ഞാനം ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യമാണ് പറയുന്നത്. മായ ബ്രഹ്മത്തോട് ചേർന്നാൽ അപ്പൊ അതിന് ഈശ്വരൻ എന്നൊരു പേരിടുന്നു. ആ മായ ഇല്ല എന്ന് സങ്കല്പിച്ച, ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിലാണ്. ബ്രഹ്മത്തോട് നമ്മൾ മായയെ കൂട്ടിച്ചേർക്കുന്നതും ബ്രഹ്മത്തിൽ നിന്ന് മായയെ കുറയ്ക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ സങ്കല്പത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതവന്റെ നമ്മളങ്ങനെ നമുക്ക് എന്ത് ബ്രഹ്മത്തിലോട് മായ എടുത്തു വയ്ക്കാൻ പറ്റൂ? മനസ്സുകൊണ്ടാണ് ഇതൊക്കെ, സങ്കല്പത്തിലാണ്. അങ്ങനെ സംഭവിക്കുന്നു. ദൈവദശകത്തിലെ ദൈവം ഇത് തന്നെയാണ്. അവിടെ മായയോട് കൂടി ചേർന്ന ബ്രഹ്മം അപ്പോ ഈശ്വരനായി. അപ്പോ അത് സൃഷ്ടികർത്താവായി, ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് സമാധാനമായി ആ ദൈവം ആണ് ഈ മനുഷ്യന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. മനുഷ്യന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം വിശദീകരിച്ച കാര്യമാണ്. ആ ബ്രഹ്മം അത് ഫ്ലൈറ്റ് മോഡലിട്ട് വെക്കുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചോണ്ടിരിക്കുന്നുണ്ടോ? അതായത് മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നത് ഈശ്വരനാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കുന്നത് ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈശ്വരനെ അത് ചെയ്യത്തുള്ളൂ, മറ്റയാള് ചെയ്യത്തില്ല. ആര്? ബ്രഹ്മം. എന്തുകൊണ്ട് ചെയ്യില്ല? ബ്രഹ്മം നിർഗുണനാണ്, നിർവികാരനാണ്. നിങ്ങൾക്ക് അന്നവസ്ത്രാദി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രഹ്മത്തിനൊരു പ്രശ്നമില്ല. കാരണം നിർഗുണ നിരാകാരനാണ്, അതിനിതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നിങ്ങളെല്ലാരും വ്യാഖ്യാനിക്കും, പിന്നെ ഞാൻ പറയാം. നമ്മള് വ്യാഖ്യാനം കേക്കട്ടെ, അത് കേൾക്കണോ? എല്ലാരും അടങ്ങിയിരിക്കുന്നത് ഈ ബ്രഹ്മമാണ്. പിന്നെ എല്ലിന്റെ ഉള്ളിൽ ഉള്ളായിരുന്നു അത്, അത് ബ്രഹ്മത്തിനെയല്ലേ പറഞ്ഞു. ബ്രഹ്മം എന്ന് പറയുന്നതിനെ അത് ബ്രഹ്മം എന്ന് പറയുന്ന ആ ശബ്ദം കൊണ്ടുപോലും അതിനെ എന്താണെന്ന് വെളിപ്പെടുത്താൻ പറ്റില്ല. അതിനെ പിന്നെ വിശദീകരിക്കാൻ എന്തെങ്കിലും തരത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുമ്പോഴാണ്. അപ്പോ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ആരാണ്? ഈശ്വരനാണ്. അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഗീതയിൽ പറയുന്ന ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. എന്തയോ അർജുന, ഈശ്വരൻ സർവപ്രാണികളുടെയും ഉള്ളിലിരിക്കുന്നു. ഭ്രാമയൻ സർവഭൂതാൻ, സർവപ്രാണികളെയും അവൻ ചലിപ്പിക്കുന്നു. എങ്ങനെ? അവിടെയും പറയും യന്ത്രാരൂഢാനി മായയ മായവ. ഇപ്പോ സർവാന്തര്യാമിയായിരിക്കുന്നതും ആര് തന്നെ? ഈശ്വരൻ തന്നെ. എന്നുവെച്ചാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അവൻ ഈശ്വരനായിരിക്കണം, ബ്രഹ്മമായിരുന്ന പറ്റത്തില്ല. മനസ്സിലായോ? ബ്രഹ്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ? നേതി നേതി ഇതല്ല ഇതല്ല നിഷേധിച്ചാ ശേഷിക്കുന്നു. നമ്മള് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ശേഷിക്കുന്ന ഭാഗം അതാണ് ബ്രഹ്മം. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? സർവത്തിനും ആധാരമായിരിക്കുന്നു, സർവത്തിനും ആധാരമായിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ സർവാധിഷ്ഠാനം എന്ന് പറയും. പിന്നെ ഇതെല്ലാം അതിന്റെ ഉപാധികളാണ്. ഈ പ്രപഞ്ചവും എല്ലാം ആ ബ്രഹ്മത്തിന്റെ ഉപാധികളായി മാറുമ്പോൾ അതിന് ഈശ്വരൻ എന്ന് പറയും. അപ്പോഴേ നമുക്കതിനെ വിശദീകരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഈശ്വരനോടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, അന്നവസ്ത്രാതെ മുട്ടാതെ തന്നെ രക്ഷിക്കുന്നു. നിർഗുണമായ ബ്രഹ്മത്തിനോട് ആര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അദ്വൈതി പറയുന്ന നിർഗുണ ബ്രഹ്മം ആർക്കും പിടികിട്ടാത്ത ഒന്നാണ്. അതേസമയം ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരനോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. എങ്ങനെ? ഈശ്വരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലം വേണ്ടേ? രണ്ട് ഉണ്ടായാലേ കമ്മ്യൂണിക്കേഷൻ നടക്കും. രണ്ടുപേരും വേണ്ടേ? അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്ന ആളായിട്ട് അവിടെ ഇരിക്കുന്ന ആള് ഈശ്വരൻ, മായയോടുകൂടി ഈശ്വരൻ. ബ്രഹ്മം എന്ന് പറയുന്നത് ഇതിനെല്ലാം അതീതനായിരിക്കും. എന്നാ അദ്വൈതി ഒരിക്കലും ബ്രഹ്മം വേറെ ഈശ്വരൻ വേറെ എന്ന് സമ്മതിച്ചു തരത്തുമില്ല. അത് സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ബ്രഹ്മം വേറെയാണ് ഈശ്വരൻ വേറെയാണെന്ന് പറയില്ല. എന്തുകൊണ്ട്? ആ ബ്രഹ്മം തന്നെയാണ് ഈശ്വരനായിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മം തന്നെ ഈശ്വരനായിരിക്കുകയാണെങ്കിൽ ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഇരിക്കുന്നു എന്നും പറയാമെന്നോ? അത് ഒരു യുക്തിയിലൂടെ അംഗീകരിക്കും. എന്താണ് യുക്തി? ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരൻ വേറെയല്ല. അപ്പൊ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മവും ഇരിക്കുന്നു എന്നുള്ള യുക്തിയിലൂടെ അംഗീകരിക്കും. മനസ്സിലായ? രണ്ടിന് വേറെതിരിക്കാൻ ഒക്കത്തില്ല. ബ്രഹ്മം തന്നെയാണ് ഈശ്വരനായി, ഈശ്വരൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിയിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മം തന്നെയാണ് ഉള്ളിയിരിക്കുന്നത്. അദ്വൈതി വിശദീകരിക്കുന്ന എങ്ങനെ? യുക്തിയിലൂടെ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ആ ബ്രഹ്മം ഉള്ളിയിരിക്കുകയാണ്. ഇപ്പൊ പറയുന്നുണ്ട് അകവും പുറവും തിങ്ങും എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ്. അകവും പുറവും തിങ്ങിയിരിക്കുന്നു. ഈശ്വരൻ എന്ന് വെച്ചാൽ ഈശ്വര രൂപത്തിലിരിക്കുന്നു വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. എന്താണ് ബ്രഹ്മം? ഈശ്വര രൂപത്തിൽ ഇരിക്കുന്നു, ദൈവരൂപത്തിലിരിക്കുന്നു, അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഈ മായ എന്ന് പറയുന്ന സംഗതി ഇടയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കൃത്യമായ സമാധാനം പറയാൻ പറ്റും. മായ കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, മായ ഇല്ലെങ്കിൽ പിന്നെ ദൈവം ഇല്ല. എന്തുകൊണ്ടില്ല? പിന്നെ ദൈവം ബ്രഹ്മമായി പോകും. ബ്രഹ്മമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന മായ എളുപ്പമായ മോശമായ കാര്യമല്ല. ഇതൊക്കെ അദ്വൈത ശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങളാണ്. മനുഷ്യന് മോക്ഷം കൊടുക്കുന്നത് ഈശ്വരനാണ്. വാഴണം വാഴണം നിത്യം വാഴണം വാഴണം. ഈ വാഴുന്ന എവിടെയാണ്? ഈശ്വരനിലാണ്, ബ്രഹ്മത്തിലല്ല. വാഴമേറും നിൻ മഹസ്വാം എന്നൊക്കെ പറയുന്ന എന്തിനെ? ഈശ്വരന്. ബ്രഹ്മത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആഴം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടത് നിർഗുണമാണ്, നിരാകാരമാണ്, ചിന്തയ്ക്കപ്പുറമാണ്. ഇവിടെ പറയും മനുഷ്യന്റെ ചിന്തയ്ക്കപ്പുറമാണ്. ഈശ്വരനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, അതാണ് പറയുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ, വാഴുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സങ്കല്പിക്കാൻ. മോക്ഷം വരെയുള്ള കാര്യങ്ങൾ അവിടെ നിത്യമായി വാഴണമെന്ന് തന്നെ പറയുന്നു. അത് ഈശ്വരനെ സാധിക്കും, ബ്രഹ്മത്തെ സാധിക്കും. എന്ന് വെച്ചാൽ ബ്രഹ്മമായിട്ട് നമുക്ക് ഒരു ഇടപാടും സാധ്യമല്ല. അതുകൊണ്ട് അതെല്ലാം യോജിപ്പിക്കുക എന്നുള്ളത്, മുഴുവനും യോജിപ്പിക്കുക എന്നുള്ളത് ഈശ്വരനിലാണ്, ദൈവത്തിലാണ്. അതിന് വേണ്ടുന്ന ഒന്നാണ് മായ. അങ്ങനെ പറ്റിപ്പുകാർക്ക് എന്ത് കേട്ടാലും പറ്റിപ്പാണെന്ന് തോന്നി. പറ്റിപ്പുകാർക്ക് എന്ത് കേട്ടാലും പറ്റിപ്പാണെന്ന് തോന്നി. അതായത് മൊത്തം ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസമില്ലാത്തവന് ഗുണമില്ല. പിന്നെ ഇതെങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും, പ്രയോജനപ്പെടാതിരിക്കില്ല. അങ്ങനല്ല, ഇപ്പൊ ഈ വിശ്വാസമില്ലാത്തവനും ഇത് പ്രയോജനപ്പെടും. നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്ഷേത്രങ്ങൾ, അവിടെ നിന്ന് പൂജ ചെയ്യുന്നവർ, പൂജാരിമാർ, ഏതമ്പലമായാലും ശരി, നമ്മുടെ അമ്പലമായാലും ശരി, പുറമെയുള്ള അമ്പലമായാലും ശരി, അവര് ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോ 90% പൂജാരിമാർക്കും ഈ ഏർപ്പാടിൽ വിശ്വാസമില്ലാത്തവരാണ്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല, അതുകൊണ്ടാണ് അവർ മോഷ്ടിക്കാൻ ധൈര്യപ്പെടുന്നത്. അമ്പലത്തിന്റെ അകത്തുനിന്ന് കാശടിച്ചു മാറ്റുന്ന 90% പേരും അടിച്ചു മാറ്റും. അപ്പൊ ഇത് ദൈവമാണ് ഇവിടെ ഇരിക്കുന്നത്, എടുത്തു കഴിഞ്ഞാൽ ദൈവം പിടിക്കും ശിക്ഷിക്കും എന്നൊക്കെ ഉള്ള ഒരു നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അവന് മോഷ്ടിക്കാൻ ധൈര്യം വരത്തില്ല. അപ്പോ ദൈവത്തിന്റെ അടുത്ത് നിന്ന് മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ ശബരിമല കണ്ടില്ലേ, ആരാ മോഷ്ടിച്ചത്? മോഷണത്തിന് കൂട്ടുനിന്നവര് എല്ലാവരും പൂജാരിമാരെല്ലാവരും അവിടത്തെ നിന്നല്ല, എല്ലായിടത്തെയും പൂജാരിമാര് മോഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ്. കാശ് കണ്ടോ ദൈവത്തെ മറക്കും. അപ്പോ വിശ്വാസം ഉണ്ടെങ്കിൽ അവനത് ചെയ്യൂ? ഇല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല. അപ്പൊ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് അത്. സമാധിയിലെ പൂജാരിമാരായാലും ശാരദാമഠത്തിലെ പൂജാരിമാരായാലും ഒരിത്തരം മതി, വൈദികമഠത്തിലെ പൂജാരിയായാലും ഏത് പൂജാരിമാരായാലും ശരി, പറഞ്ഞപ്പോ അനീഷിൽ തോന്നി, അനീഷിയുടെ പറയണം, ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടായിരിക്കും. പൊതുവെ ഞാൻ പറയണം, പൂജാരിമാർക്ക് വിശ്വാസം കുറവ്, അതാണ് അവർ മോഷ്ടിക്കുന്നത്. അപ്പോ വിശ്വാസം, അപ്പൊ എന്താണ് ചോദ്യം ചെയ്തായിരുന്നു, ഇത് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ട്? അതുകൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നു, ആശക്കെ സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കാം. അവന്റെ വിശ്വാസം പുരോഹിതനായിട്ടോ സ്വാമിമാരായിട്ടോ എങ്ങനെയായാലും ശരി, വിശ്വാസം വേണോ പ്രഭാഷണം നടത്തിയോ പഠിപ്പിച്ചോ എങ്ങനെയാണോ ജീവിക്കാം. അതുകൊണ്ട് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ് പ്രയോജനമില്ല എന്നുള്ളതല്ല. പൊതുവെ വിശ്വാസമുള്ളത് ആർക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ അമ്പലങ്ങളുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, നമ്മള് വിശ്വാസികളെന്ന് പറയുന്നു, അവർക്കാണ് ഇനി വിശ്വാസമുള്ളത്. ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ടുവന്ന് രസീത് എഴുതി അവിടെ കൊണ്ടുവന്ന് അർച്ചന നടത്തും. എന്തായാലും അവന് വിശ്വാസമുണ്ട്, അവൻ വിശ്വസിക്കുന്നു, തന്റെ കയ്യിൽ താൻ ജോലി ചെയ്തുണ്ടാകുന്ന കാശ് കൊണ്ട് കൊടുത്ത് രസീത് എഴുതി പൂജ നടത്തി കഴിഞ്ഞാൽ തനിക്ക് ഗുണമുണ്ടാകുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ഗുണമുണ്ടായില്ലെങ്കിലും അവന്റെ വിശ്വാസം പോകത്തില്ല, വീണ്ടും രസീത് എഴുതും. വീണ്ടും ഗുണമുണ്ടായില്ലെങ്കിൽ അവൻ വീണ്ടും രസീത് എഴുതും, അവന്റെ വിശ്വാസം ഒരിക്കലും നശിക്കത്തില്ല. പക്ഷെ അകത്ത് നിൽക്കുന്നവന് വിശ്വാസം കാണത്തില്ല, അവൻ അതുകൊണ്ട് ജീവിക്കും. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസികൾക്ക് എന്തായാലും വിശ്വാസം കാണും. ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെടും, ഒരുപാട് തവണ രസീത് എഴുതി ഗുണമൊന്നും ഉണ്ടായാലും ചിലപ്പോൾ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും, അങ്ങനെ സംഭവിക്കാം. എന്തായാലും വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനാണ് ഇതിന് കൂടുതൽ വിശ്വാസമുള്ളത്. ഇപ്പൊ വിശ്വാസം പ്രയോജനമില്ലാത്തതല്ല, അതിന് ഭൗതികമായ പ്രയോജനമുണ്ട്, പിന്നെ ആത്മീയമായ പ്രയോജനമുണ്ട്. എന്താണോ ഒരു മനുഷ്യന് ബാക്കി അതിന്റെ തട്ടിപ്പ് വശം പോട്ടെ നേരെ ചിന്തിക്കാൻ, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് ജീവിതത്തിൽ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, സങ്കടങ്ങളുണ്ട്, ഇതൊക്കെ വിശ്വസിച്ച് ഏതെങ്കിലും മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവൻ ചിലപ്പോ ബ്ലാക്ക്മെയിൽ ചെയ്ത് കളയും. ദേവന്റെ സീക്രട്ടൊക്കെ പിടിച്ചെടുത്തിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം വേറൊരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കും ഇവൻ വളരെ വീക്കാണ്. അവന്റെ വീക്ക്നെസ് ആയിട്ട് അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, അവൻ പിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിനുള്ള നല്ല എക്സ്പെർട്ടുകളായിരിക്കും, മെന്റൽ എക്സ്പെർട്ടുകളൊക്കെ ആണെങ്കിൽ ശരി, അവർ അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കും. സാധാരണ മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെല്ലാം പറയുന്നവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതേസമയം ഈ ദുഃഖങ്ങളെല്ലാം ചെന്ന് ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്തായാലും എക്സ്പ്ലോയിറ്റ് ചെയ്യത്തില്ല, ബ്ലാക്ക്മെയിൽ ചെയ്യത്തില്ല, ഒന്നുമില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്റെ ഉള്ളിലിരിക്കുന്ന ഭാരമെല്ലാം ഇറക്കി വയ്ക്കുക. അപ്പൊ ഇവന് മാനസികമായി വളരെ ആശ്വാസം ഉണ്ടാവും, തന്റെ ഉള്ളിലിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വയ്ക്കും. അതാണ് വിശ്വാസത്തിന്റെ പ്രയോജനം. ഇപ്പൊ ഈ വിശ്വാസ കൂട്ടായ്മകൾ, പ്രാർത്ഥനാ സംഗമങ്ങളിലൊക്കെ ഇത്ര ആൾക്കാർ കൂടുന്നതാണ്. അവരവിടെ അവിടെ ചെന്നൊന്ന് ഉച്ചത്തിൽ പാടിയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഒരു റിലാക്സേഷൻ ഉണ്ടാവും. അവിശ്വാസത്തിന്റെ പ്രയോജനം, അവര് പ്രയോജനത്തെ ആരും നിഷേധിക്കുന്നില്ല. ഈ ലോക ജനസംഖ്യയിൽ നമ്മുടെ വിശ്വാസം തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കാതെ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. വിശ്വസിക്കുന്നു അത്രയാണ്. ആ വിശ്വസിക്കുന്നതിന്റെ യുക്തിയോ സയൻസോ ഒന്നും ആരും ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതാണ്? അവർക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ടാവും. അപ്പോ ആ വിശ്വാസം കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവർക്ക് വലിയ റിലീഫ് കൊടുക്കുന്നു. അപ്പൊ വിശ്വാസം പ്രയോജനമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ മതങ്ങളെല്ലാം നിൽക്കുന്നത്, വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ചാടി എണീറ്റെന്ന് വിശ്വസിക്കുന്ന ഒരാണ് ലോക ജനസംഖ്യയിൽ 33%. ആരാണ്? ക്രിസ്ത്യൻസ്. അത് ശരിയാണോ തെറ്റാണോ, മരിച്ചവരാണോ വീണ്ടും എഴുന്നേക്കാൻ പറ്റുമോ എന്നുള്ള യുക്തിപരമായോ ശാസ്ത്രീയമായോ പരിശോധനയ്ക്കൊന്നും ആരും തയ്യാറാകത്തില്ല. അവരുടെ വിശ്വാസമാണ്. അപ്പോ അങ്ങനെ വിശ്വസിക്കുമ്പോൾ അത് ദൈവമായതുകൊണ്ടാണ് കഴിഞ്ഞത്. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ട്, വിശ്വാസത്തിന് ഗുണമുണ്ട്. മുഹമ്മദ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തന്റെ അനുയായികളോട് പറഞ്ഞു, വഹാബിയോടാണ്, ഇന്നലെ രാത്രി ഞാൻ ചന്ദ്രനെ രണ്ടായിട്ട് മുറിച്ചു. അവരൊക്കെ അത്ഭുതപ്പെട്ടു. ചന്ദ്രനെ മുറിച്ചാ? ചന്ദ്രൻ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ, വീണ്ടും ഞാൻ ഒട്ടിച്ചു. ഇത് വിശ്വസിക്കുന്നവരാണ് ലോക ജനസംഖ്യയുടെ 23-24%. അപ്പൊ അത് നടക്കുമോ നടക്കില്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ വിശ്വസിക്കാൻ പറ്റും. പിന്നെന്താ, അത് വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, അഞ്ജനേയം നിസ്കരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസം കൊടുക്കണോന്ന്. വിശ്വാസം ശാസ്ത്രീയമാണോ യുക്തിയുക്തമാണോ നോക്കിയിട്ടില്ല. വിശ്വാസം എന്ന് പറയുന്നത് എന്താണോ, മനസ്സിന് വളരെ റിലീഫ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾ വിശ്വാസികളായി. ഇപ്പൊ ഭൂരിപക്ഷവും ജനങ്ങൾ വിശ്വാസികളായി. ഇപ്പൊ വിശ്വാസം ഗുണമുള്ളതാണോ? ഭൂരിപക്ഷം ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന വിശ്വാസം ഗുണമുള്ളതാണോ? അല്ലേ? ആ, എന്നാൽ ഇതിന് ദോഷമുണ്ട്. എന്താണോ? അപ്പൊ ചന്ദ്രനെ രണ്ടായിട്ട് മുറിച്ചെന്ന് പറഞ്ഞ അന്ധവിശ്വാസമോ ശരിയായ വിശ്വാസമോ? അപ്പൊ ഇതിനുള്ള ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള വിശ്വാസം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പം അത് കടത്തിവിടുന്നതാണ്. അങ്ങനെ കടത്തിവിടുമ്പോ ഇതിന്റെ ഇടനിലക്കാര് വരും, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും? വിശ്വാസത്തെ ചൂഷണം ചെയ്യും. അവിടെയാണ് കുഴപ്പം. അല്ല, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കൊണ്ട് ദോഷമൊന്നും, വിശ്വാസമുള്ള ആശ്വാസം. ഇടയ്ക്ക് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ദോഷമേ അതിനകത്തുള്ളൂ. ഈ അജ്മൽ കസബിനെ റിക്രൂട്ട് ചെയ്ത മാനമര്യാദയും ജീവിച്ചിരുന്ന പയ്യന് പൈസ മരിയ ജോലി എന്ന് പറഞ്ഞ കൊടുത്ത 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അന്റെ അച്ഛൻ ഓഫർ കൊണ്ടുപോയത് അതൊക്കെ അടിസ്ഥാനപരമായ അവർക്ക് ഭക്ഷണത്തിന് ഒന്നും പൈസയില്ല അത് അടിസ്ഥാനപരമായി അവരെ അത്തരം ഒരു വിശ്വാസത്തിലേക്ക് അവരാദ്യം നയിക്കുന്നു. അങ്ങനെ നശിപ്പിച്ചിട്ടും അതാണ് വിശ്വാസം എന്ന് പറയുന്ന മനുഷ്യനെന്ത് ചെയ്യുന്നു, തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് നയിക്കുന്നു. അത് മറ്റുള്ളവനെ കൊന്നിട്ടായാലും സ്വയം മരിക്കാൻ അവൻ തയ്യാറാകുന്നു, സ്വയം മരിച്ചിട്ടായാലും മറ്റുള്ളവനെ കൊല്ലാൻ. അപ്പൊ അത്രയും അപകടകരമായ രീതിയിലേക്ക് വിശ്വാസങ്ങൾ മാറ്റിയെടുക്കുന്നു. അതൊക്കെ അപകടകരമാണ്. സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന മനുഷ്യരായി അവരെ മാറ്റുന്ന വിശ്വാസം വളർത്തിയിട്ടാണ്. അതാണ് ഇതിൽ ഇടനിലക്കാർ ചെയ്യുന്ന ദോഷം. അതൊക്കെ ചെയ്യുന്നവര് പുരോഹിതന്മാരാണ്. പിന്നെ വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് രാഷ്ട്രീയ പുരോഹിതന്മാര്, മതപുരോഹിതന്മാര്. എന്നിട്ട് വിശ്വാസത്തിലൂടെ രാഷ്ട്രീയ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നു. അതൊക്കെ എല്ലായിടത്തും നടക്കുന്നു. അപ്പൊ വിശ്വാസത്തിന് വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുമ്പം അത് മനുഷ്യന് ദോഷമായി തീരും. അല്ല, വിശ്വാസം എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമായൊരു കാര്യമാണെങ്കിൽ അതിന് ദോഷമൊന്നുമില്ല. മറ്റു കാര്യങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുമ്പോഴാണ് ദോഷമായി തീരുന്നത്. അതിന് തീവ്ര ആശയങ്ങളുമായിട്ടും രാഷ്ട്രീയവുമായിട്ടും എല്ലാം കൂട്ടിക്കെട്ടുമ്പോൾ പൗരോഹിത്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പുരോഹിതന്മാരാണ് ഇടയ്ക്ക് നിന്നിട്ട് വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നത്. അവിടെയൊക്കെയാണ് ദോഷം വരുന്നത്. കേവലമായ വിശ്വാസം എന്ന് പറയുന്നു. ഇവിടെ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം. അത് മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസികളെ തെരഞ്ഞു പിടിച്ച് വിശ്വാസികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, വിശ്വാസത്തിൽ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തിയിട്ട് വിശ്വാസികളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുമ്പോൾ അത് ദോഷം ചെയ്യും. അല്ലെങ്കിൽ വിശ്വാസം വ്യക്തിപരമായി മനുഷ്യന് വിശ്വാസം ഗുണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളിൽ നിന്നും വിശ്വാസികളായിരുന്നു. അവർക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് അവർക്കൊരാശ്വാസം കിട്ടുന്നതെങ്കിൽ അവർ പ്രാർത്ഥിക്കും. അവരുടെ സങ്കടങ്ങളൊക്കെ വിശ്വസിച്ച് പറയാൻ പറ്റിയ ഒരാൾ ദൈവമാണ്. അപ്പൊ ദൈവത്തോട് പറയും, അവർക്ക് സമാധാനം വരുന്നു. അതിന് പകരം മനുഷ്യ ഇതുവരെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. മനുഷ്യന്റെ പരിണാമത്തിന്റെ ആദ്യകാലം മുതലേ മനുഷ്യർക്ക് അവന്റെ ബ്രെയിനിൽ ഇൻബിൽട്ടായി വന്ന ഒരു സോഫ്റ്റ്വെയറാണ് വിശ്വാസം. അത് ആദ്യം മുതലേ വന്നാണ്. ജീവപരിണാമത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ എത്രയായി, ലക്ഷക്കണക്കിന് വർഷങ്ങളായി. ആ വിശ്വാസത്തിന് പകരം മനുഷ്യന് വയ്ക്കാൻ ഒരു സാധനം ഇന്നുവരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല, ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. അപ്പോ വിശ്വാസം അത്രയും ശക്തിയുള്ള ഒന്നാണ്. അത് മനുഷ്യന്റെ ബ്രെയിനിൽ ഇരിക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിന് പകരം എന്ത് വയ്ക്കും? ഒന്നുമില്ല. മനുഷ്യൻ ഈശ്വരനെ ആശ്രയിക്കുന്നതിന് പകരം വേറെ എന്തിനെ ആശ്രയിക്കും? ഒന്നിനെ ആശ്രയിക്കാൻ പറ്റില്ല. പിന്നെ ദൈവത്തെ ആശ്രയിക്കുന്നതിന് ഏവനും ആശ്രയിക്കാം. കള്ളനും കൊള്ളക്കാരനും നല്ലവനും ചീത്ത എല്ലാവനും ആശ്രയിക്കാം വിശ്വാസത്തിലുണ്ട്. ആ വിശ്വാസത്തിന് പകരം മനുഷ്യന് വേറൊന്നും ഫിറ്റിയായി ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന് പകരം ഒരു സോഫ്റ്റ്വെയർ വന്നാൽ വിശ്വാസത്തെ മാറ്റി, വിശ്വാസത്തെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ വിശ്വാസം ഉപയോഗമുള്ളതാണ് ഒരു സംശയം. ദൈവവിശ്വാസം, മറ്റു വിശ്വാസങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസം. അങ്ങനെയുള്ള ഒരു ഈശ്വരനെ കുറിച്ച് അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്നത് ബ്രഹ്മത്തിൽ മായാശക്തിയോടുകൂടി ചേർന്ന് പറയും. ചിലടത്ത് അവിടെ മായയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറയും, ചിലടത്ത് ബ്രഹ്മത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും. കഴിഞ്ഞ ദർശനം അതിന്റെ എട്ടാമത്തെ പദ്ധതി എന്താ പറയുന്നു? മാത്രമാണ് ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത്. ഏവാന്ന് വെച്ചാൽ മായ തന്നെയാണ്. അവിടെ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? മായ. കർമ്മദർശനത്തിൽ ആദ്യത്തെ പദ്ധതി എന്താ പറയുന്നത്? അവിടെ എന്താ പറയുന്ന ആത്മാവ്, ആത്മാവാണ് എല്ലാം ചെയ്യുന്നതെന്നാണ്. നേരത്തെ എന്താ പറഞ്ഞത്? മായ ആണ്. അപ്പൊ ഒരിടത്ത് പറഞ്ഞ് മായയാണ് എല്ലാം ചെയ്യുന്നത്. മനസ്സിലായ? അസത്യ ദർശനത്തിൽ എട്ടാമത്തെ പത്തി അവിടെ പറഞ്ഞ എന്താണ്? മായയാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴെന്ത് പറഞ്ഞു? ആത്മാവാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വെച്ചാ അപ്പൊ ഇതിലേതാ ശരി? ആദ്യം പറഞ്ഞു, ഈ പറഞ്ഞത് ഒരിടത്ത് പറഞ്ഞു മായയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ഇവിടെ പറഞ്ഞു ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. പരസ്പര വിരുദ്ധമാണ്. അപ്പൊ ഇതിലേതാ ശരി? ഒരു പറഞ്ഞു, രണ്ടേ ഏതാ ശരി? രണ്ട് ശരിയാണ്. കാരണം ഒരിടത്ത് ഒന്നിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു, വേറെടുത്ത് വരുമ്പോ, അതായത് ഇതിനെ കുറിച്ച് പറയുമ്പോ ആത്മാവിന് പ്രാധാന്യം കൊടുത്തും പറയും. ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ചിലടത്ത് മായയ്ക്ക് പ്രാധാന്യം കൊടുത്തും പറയും. അപ്പോ മായയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞാലും അവിടെ പറയുന്ന ഈശ്വരനെ കുറിച്ചാണ്. ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞാലും പറയുന്ന ഈശ്വരനെ കുറിച്ച്. മനസ്സിലായോ? എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലേ കാര്യങ്ങൾ നടക്കൂ. ശിവശക്തിയായുക്തം. ശിവശക്തിയായുക്തം എവിടെ പറഞ്ഞത്? ശിവൻ ശക്തിയോടുകൂടി ചേർന്നാലേ ഇവിടെ പണികൾ നടക്കത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ശിവശക്തി സമാവേശം. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആത്മാവ് ഈശ്വരനെ, ആത്മാവ് കർമ്മം ചെയ്യുന്നു, ആത്മാവ് തന്നെ എന്ന് പറഞ്ഞ മായ തന്നെ എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ രണ്ടും ഒന്ന് തന്നെ. ആത്മാവ് മായയോട് കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോ അവിടെ ആത്മാവിനും പ്രാധാന്യമുണ്ട്, മായയ്ക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എന്താണ്, നീയല്ലോ മായയും. മായ എന്ന് പറഞ്ഞാലും നീ തന്നെ. മായാവി എന്ന് വെച്ചാൽ മായ ഉള്ളവനെന്ന് പറഞ്ഞാലും നീ തന്നെ. അപ്പൊ അവിടെ രണ്ടിനെയും അത്രയും അഭേദമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ എന്താണ്, ശക്തിരസ്തി ആത്മന ദുർഘടാന പൃഥക് സ്വത. കേട്ടിട്ടുണ്ടോ? എവിടെ എവിടെയെന്ന് പറഞ്ഞ എത്രാമത്തെ? ശക്തിരാത്മന ശക്തിരസ്തി ആത്മന ദുർഘടാന പൃഥക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശക്തി എന്ന് പറയുന്നത് മായ ആത്മാവിനുണ്ട്, പക്ഷെ അതിനെ വേർപെടുത്താൻ പറ്റത്തില്ല. ഈശ്വരൻ നിന്ന് ആ ശക്തി വേർപെടുത്താൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മായ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഒന്നു തന്നെ. എന്തുകൊണ്ട്? ആ ശക്തിയെ ഈശ്വരനിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. എന്താണ് പൃഥക് സ്വത? തൈവ ആരോപ്യതേ കർമ്മ. ഇനി ഖലം നിഷ്ക്രിയാകും. അപ്പൊ ഒരിക്കലും മായയെ ഈശ്വരൻ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. അപ്പൊ മായ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഈശ്വരൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മായാവിയാണ്. ഇത് രണ്ടും ചേരുമ്പോഴേ ഈശ്വരൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഈശ്വരനാണ് അവിടെ പറയുന്നത്. എന്താണ് വാഴണം, സുഖം വാഴണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ്. അപ്പോ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല, ഈശ്വരനോട് മനുഷ്യന് പ്രാർത്ഥിക്കാം. ഈശ്വരൻ മായയോട് കൂടി ചേർന്ന് ബ്രഹ്മമാണ്. കൊണ്ടെല്ലാ പ്രാർത്ഥനകളും ഈശ്വരനാണ് ചെന്നെത്തിച്ചേരുന്നത്. അപ്പൊ മനുഷ്യന് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ബ്രഹ്മം പോരാ, പിന്നെ എന്ത് വേണം? മായാസഹിതനായ ബ്രഹ്മം വേണം, ഈശ്വരൻ വേണം. അതുകൊണ്ട് ഈശ്വരന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പിന്നെ മായക്കുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നത് ഈശ്വരനെ സംബന്ധിച്ചാണ്. പക്ഷെ അതേ മായ തന്നെ മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാലോ ഈശ്വരനെ സംബന്ധിച്ചായി പറഞ്ഞൊക്കെ ശരിയാവും. മായ മനുഷ്യനെ വന്നു കഴിഞ്ഞാലോ അതാണ് മനുഷ്യന് എല്ലാത്തരത്തിലുള്ള നാശം ഉണ്ടാക്കുന്നത്. ജീവന്മാർക്ക് അതാണ് കഴിഞ്ഞ ദിവസം കാളി നാടകത്തിൽ പറഞ്ഞത്. എന്താണ് മഹാദേവൻ ഏറ്റവും കേമന്മാരായ ഇവരെല്ലാം തന്നെ മായിപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈശ്വരൻ മായിപ്പെട്ടിരിക്കുകയല്ല. ഈശ്വരൻ എന്തുകൊണ്ട് മായിപ്പെട്ടിരിക്കുന്നില്ല? ഈശ്വരൻ മായ ഉപയോഗിക്കുന്ന ആളാണ്. ഈശ്വരൻ മായ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം, ജീവന്മാരുടെ രക്ഷ, ശിക്ഷ, മോക്ഷം എല്ലാത്തിനും ഈശ്വരൻ എന്ത് ചെയ്യുന്നു? മായ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈശ്വരന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന സാധനമാണ് എന്ത്? പക്ഷെ അതേ സാധനം തന്നെ ഈ ജീവന്മാരിൽ വന്നു കഴിഞ്ഞാൽ അത് ജീവന്മാരെ കീഴ്പ്പെടുത്തിക്കളെ. ജീവനതിന് കീഴ്പ്പെട്ടു. അതുകൊണ്ട് ജീവനിൽ മായ എന്ന് പറയുന്നത് വളരെ മോശ സാധനമാണ്. ഈശ്വരനിൽ മായ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ ആണ് വ്യത്യാസം. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ജീവനെ മോഹിപ്പിക്കുന്നത് മായ, ജീവനെല്ലാ ദുരിതങ്ങളും ഉണ്ടാകുന്നത് മായ. പക്ഷെ ഈശ്വരന്റെ ഏറ്റവും വലിയ ശക്തി, ആയുധം അത് മായയാണ്. ഈശ്വരൻ എന്നെ കുറിച്ച് മൂന്ന് വിശേഷങ്ങൾ പറയും സാധാരണ. എന്തൊക്കെയാണ്? സർവജ്ഞൻ, സർവശക്തൻ, പരമകാരുണികൻ. മൂന്ന് പ്രധാന വിശേഷങ്ങളാണ് ഈശ്വരൻ എന്ന് പറയും. സർവജ്ഞൻ, സർവശക്തൻ, പരമകാരുണികൻ. അപ്പൊ ഈശ്വരൻ സർവജ്ഞനായതിന് കാരണം എന്താ? എന്താണ് കാരണം? ബുദ്ധിമുട്ടി പറയണ്ട, അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഈശ്വരൻ എന്തുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു? മായ ഉള്ളതുകൊണ്ട്, അത് പറയാണ് കറക്റ്റ് ആൻസർ. മായ ഈശ്വരനിൽ ഇരിക്കുന്നോണ്ടാണ് ഈശ്വരൻ സർവജ്ഞനായത്. ഈശ്വരൻ എന്തുകൊണ്ട് സർവശക്തനാകുന്നു? മായയാണോ? എന്തുകൊണ്ട് ഈശ്വരൻ പരമകാരണികനായിരിക്കുന്നു? മായ. അപ്പൊ ഈശ്വരനെ സർവജ്ഞനും സർവശക്തനും പരമകാരണികനും ആക്കുന്നത് ഈശ്വരന്റെ മായാശക്തിയാണ്. അടുത്ത ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇതൊക്കെ എൽ കെ ജി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ പണ്ഡിതന്മാരടുത്ത് ചോദിക്കും, അതും ഇതൊക്കെ വിളിച്ചു പറയും. ഒന്നും പറഞ്ഞില്ല. സർവകാരുണികൻ അവനെന്തു പറഞ്ഞില്ല? അവനെന്തു പറയും? ബലവൻ സർവരോടും പ്രിയമുള്ളവനായിരിക്കുന്നു ദൈവം. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ ദൈവമാക്കിയതാര്? മായ. അപ്പൊ മായ ചെറിയ സംഗതിയല്ല. പക്ഷെ ജീവന്മാർ ആരായാലും ശരി, അവരെല്ലാം അത് ബന്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് എന്താണോ, ബ്രഹ്മം മായയോട് ചേർന്നിരിക്കുന്ന ഈശ്വരനെ കുറിച്ചാണ്. ബ്രഹ്മാദികളെല്ലാം ഈശ്വരന് താഴെയുള്ളവരാണ് പുരാണമനുസരിച്ച്. കേട്ടോ, ബ്രഹ്മാദികളെല്ലാം ഈശ്വരന് താഴെ, അതുകൊണ്ടാണ് അവർ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിട്ടാണ്. ഇനി പറയുന്നു, ആ ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞാൽ തർക്കമൊന്നും, ആ ഈശ്വരൻ എന്ന് പറയുന്നതാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും. ഇതങ്ങനെയല്ല, ത്രിമൂർത്തികളായിട്ട് എടുക്കുമ്പോൾ ഈശ്വരന്റെ നിയമത്തിന് വിധേയമായിരുന്നു സൃഷ്ടി സ്ഥിതി കർമ്മം എന്ന് പറയുന്ന മൂന്ന് പ്രവൃത്തികൾ ചെയ്യുന്ന മൂന്ന് ദേവതകളായിട്ട് എടുക്കുകയാണെങ്കിലാണ് മായയിൽപ്പെട്ടിരിക്കുന്നത്. അതോട് മനസ്സിലായോ? ഈശ്വരൻ അവരെ മൂന്ന് ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ ത്രിമൂർത്തികളെ ബ്രഹ്മാവ് സൃഷ്ടിക്കുക, ഒരാള് പരിപാലിക്കുക, വേറൊരാൾ സംഹരിക്കുക. അപ്പോ അവര് മായയിൽപ്പെട്ടിരിക്കുകയാണ്, കാരണം അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പൊ വേറെന്തിനും അധീനമാണ്. ആര് ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അവരെല്ലാം എന്തായിരിക്കും? വേറൊരാളും അധീനനായിരിക്കും. അതിന്റെ മേളിലാണ് ഈശ്വരൻ. അല്ല, ഇനി പറയാണ്, ശിവനാണ് ഈശ്വരൻ. ശിവൻ എന്തുകൊണ്ട് ചെയ്യുന്നു? ഡ്യൂട്ടിയായിട്ടല്ല, ശിവൻ സർവജ്ഞനും സർവശക്തനും പരമകാലികനുമായോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശിവൻ മൂർത്തിപ്പെട്ട ശിവനല്ല, ദേവതയല്ല, മറിച്ച് ആരാണ്? ഈശ്വരൻ തന്നെ. പേര് മാറ്റിയെന്നെയാണ് ശൈവ സിദ്ധാന്തത്തിൽ. ശിവൻ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തിയല്ല, അവിടെയൊക്കെ ടോപ്പിലിരിക്കുന്ന ആളാണ്. എല്ലാം ഇത് തന്നെ ചെയ്യുന്നു. പഞ്ചകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പഞ്ചകൃത്യങ്ങൾ ഈ പറഞ്ഞാണ് പഞ്ചകൃത്യങ്ങൾ. ഈശ്വരന്റെ ശിവന്റെ പഞ്ചകൃത്യങ്ങൾ ആ പറഞ്ഞത് തന്നെ, ആ കുട്ടി പറഞ്ഞത്. ആരിന്റെ പടത്തിൽ പടയത്തൽ കാത്തൽ എന്ന് പറഞ്ഞാൽ അരുടൽ അനുഗ്രഹിക്കുക. പിന്നെ ഇനിയുണ്ട്, ആകോട്ടെ, ബാക്കി പിന്നെ ആയിക്കോട്ടെ. നശിപ്പിക്കുക, മറയത്തൽ, മറച്ചു വയ്ക്കും, ബോധമില്ലാതെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, നമ്മളിന്ന് മാറ്റി. അപ്പൊ ഇതെല്ലാം അഞ്ചെണ്ണം. അപ്പൊ ഇത് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോ അത് ഈശ്വരനാണ്, ത്രിമൂർത്തിയല്ല. അവിടെ ത്രിമൂർത്തിക്ക് മേളിലാണ്. അവിടെ ശിവനെന്ന് പറയുന്നത് എന്താണ്? ത്രിമൂർത്തിപ്പെട്ട ശിവനല്ല. അപ്പൊ ഇതൊക്കെ വ്യാഖ്യാനങ്ങളനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ. ഈ തമിഴ് ശൈവിസത്തിലും കാശ്മീരി ശൈവിസത്തിലും ഒക്കെ പരമശിവൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ പരബ്രഹ്മം. അത് ത്രിമൂർത്തികളോ ദേവതയോ ഒന്നുമല്ല. അതിന് താഴെയാണ് ബാക്കിയുള്ളത്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? മായയോടുകൂടിയിരുന്നാണ് സർവജ്ഞനും സർവശക്തനും സർവകാരുണികനുമായിരിക്കുന്നു. ഇത്രയും മതിയല്ലോ, പോരെ.